എമ്മി ഇന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, എമ്മിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് എമ്മിയെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എന്നും എൻ്റെതു മാത്രം, ഒരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. സംഗീതമേ.